ഒരോന്നതായ അവയവം മുഴുവൻ വീഴ്ച്ചു വേറാക്കിയാൽ ഉലകമെന്ന വിചിത്രമത്രേ. വേറാകും ഈ അവയവങ്ങളും ഏതും അങ്ങോ പാരായില്ല. അഖിലവും നിജബോധം മാത്രം. ഒറ്റ വരിയിൽ ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ എങ്ങനെ പറയും? ഇതിന്റെ അർത്ഥം പറയും, ഇതിന്റെ അർത്ഥം പറയണം. ഒറ്റ വരി പറയണം. ഒരു നാല് വരി പറയും, നമ്മളൊരു വരി പറയും. ഇതിന്റെ അർത്ഥം വരണം. ആത്മസത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വരി തന്നെ, പക്ഷെ ഇതിന്റെ അർത്ഥം ആവത്തില്ല. അതിന്റെ സാരം നമ്മൾ മനസ്സിലാക്കിയെന്നറിയാനാണ്. ബാക്കി ആശയം പറഞ്ഞു, പക്ഷെ ഒരു വരിയിലല്ലെന്നേ ഉള്ളൂ. വരി കൂടിപ്പോയി. പറഞ്ഞ ശരിയാ. അവയവങ്ങളെ പിരിച്ചു മാറ്റിയാൽ അവയവിയില്ല, ബോധം ശേഷിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഇതിൽ മനസ്സിലാക്കണം. അവയവങ്ങളെ പിരിച്ചു മാറ്റിയാൽ അവയവയില്ല, ബോധശേഷിക്കുന്നു. ഇത് ഇതിൽ മനസ്സിലാക്കി, ഇതിന്റെ പദ്യം മനസ്സിലാക്കി എന്ന് പറയാം. വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ മൂന്നാമത്തെ പദ്യവും ഇതുമായിട്ട് ഒന്നെന്ന് പറഞ്ഞത് എവിടെ? ഇവിടെ പറഞ്ഞ നിജബോധം മാത്രം. അവിടെ പറഞ്ഞ എന്താണ്? പരമാവധി ബോധം മാത്രമേ. അതൊന്നു തന്നെ. പക്ഷെ രണ്ട് രണ്ട് പ്രക്രിയയാണ്. ഇതെല്ലാം വേറെ വേറെ പ്രക്രിയകളാണ്. ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്വൈതം പല രീതിയിൽ പറയാം. അത് ഏറ്റവും എളുപ്പമായി മനസ്സിലാക്കാവുന്ന ഒന്നാണ് ഇത്. ഇതാണ് എന്ത്? അവയവങ്ങളെ പിരിച്ചു മാറ്റി അവയവയില്ല, ബോധം ശേഷിക്കും. സിമ്പിളാണ്. മറ്റടുത്ത് പറയുന്നത് ഈ കാര്യമല്ല അവിടെ പറയുന്നു. അത് കാര്യകാരണങ്ങളെ പിന്നിലേക്ക് പിന്നിലേക്ക് പിന്നിലേക്ക് പോയി ചെന്നാൽ അവിടെ അവസാനം എവിടെ എത്തിച്ചേരും? പരമാവധി ബോധമാണ്. അതിനപ്പുറം പോകാൻ പറ്റില്ല. അത് കാര്യകാരണ ചിന്തയിലൂടെ പരമാവധി എത്തിച്ചേരുന്നതാണ്. ഇപ്പൊ രണ്ടു ഒന്നല്ല ഇത്, ഇതുപോലെ വേറെ ഒന്നുമില്ല. ഈ പതിമൂന്നാം പദ്യം പോലെ വേറെ ഇവിടെ ഒന്നുമില്ല. സമാനതകളുണ്ട്, സാദൃശ്യങ്ങളുണ്ട്. ഇവിടെ കാര്യകാരണ ബന്ധത്തെ കുറിച്ച് അല്ല പറയുന്നു, അതവിടെ പറയുന്നു. കാരണം കാരണം കാരണം അങ്ങനെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അവസാനം ചെന്ന് എത്തിച്ചേരുന്നു ബോധത്തിൽ. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് കാരണം, അതിന്റെ കാരണം, അതിന്റെ കാരണം, അതിന്റെ കാരണം. ഇങ്ങനെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ബോധത്തിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞാലും അവയവിയെ പിരിച്ചു അവയവങ്ങളെ പിരിച്ചു മാറ്റിയാൽ അവയവിയില്ലാതെ ബോധത്തിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞാലും എല്ലാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ്? അത് തന്നെ അങ്ങനെ പറയുന്നിടത്ത് രണ്ടിടത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്? ഇത് കേവലം ചിന്തയിലാണ്. അല്ല, ഭൗതികമായി വസ്തുക്കളെ പിരിച്ച് പ്രപഞ്ചം ഒരു അവയവിയാണ്, അതിനെ നമുക്ക് പിരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം പ്രപഞ്ചം എത്രയെന്നും നമുക്കറിയത്തില്ല. നമുക്കെന്ന് വെച്ചാൽ മനുഷ്യന് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിന്റെ വ്യാപ്തി. അപ്പൊ പിന്നെ പ്രപഞ്ചത്തെ ആർക്കെങ്കിലും എടുത്ത് പിരിക്കാൻ പറ്റുമോ? മനുഷ്യന് വസ്ത്രത്തെ എടുത്ത് പിരിക്കുന്നത് പോലെ നൂലാക്കുന്ന പോലെ പ്രപഞ്ചത്തെ ആർക്കും പിരിക്കാൻ പറ്റില്ല. നടക്കുന്ന കാര്യമില്ല. ഏറ്റവും സൂക്ഷ്മമായി കഴിഞ്ഞ അതിനും മനുഷ്യന് പിരിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഏറ്റവും സൂക്ഷ്മം എന്ന് വെച്ചാൽ മനുഷ്യൻ പറയുന്ന ആറ്റം, പിന്നെ സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് പിരിച്ചൊന്നും മനസ്സിലാക്കാൻ അങ്ങോട്ടങ്ങോട്ട് പോയാൽ നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടത്തില്ല. ഏറ്റവും സ്ഥൂലം അതിനെയും പിരിച്ച് ഭൗതികമായി പിരിക്കാൻ പറ്റില്ല. ഏറ്റവും സൂക്ഷ്മത്തെയും ഭൗതികമായി പിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ചിന്തയിലാണ്. അദ്വൈതം എന്ന് പറയുന്നത് തന്നെ എന്താണ്? എല്ലാം ചിന്തയിൽ നടക്കുന്ന പ്രക്രിയകളാണ്. പ്രക്രിയ എന്ന് പറയുന്നത് തന്നെ എന്താണ്? അതെല്ലാം മാനസികമായ കൽപ്പനകളാണ്, ഊഹാപോഹങ്ങളാണ്. അല്ല, ഭൗതികമായി എന്തെങ്കിലും ചെയ്യുന്ന കാര്യമല്ല. അത് പല പല കൽപ്പനകളുണ്ട്. അതിലവിടെ മൂന്നാമത് പറഞ്ഞ ഇതാണ് കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക്, അതിന്റെ കാരണത്തിലേക്ക് അങ്ങനെ അവസാനം പോകും. അവയവികളെ പിരിച്ചു കഴിഞ്ഞ് പിരിച്ച അവയവങ്ങളെ വീണ്ടും അവയവിയായി സങ്കല്പിച്ച് അതിനെയും പിരിച്ച് ആ അവയവത്തെ വീണ്ടും അവയവിയായി സങ്കല്പിച്ച് പിരിച്ച് മനസ്സുകൊണ്ടിങ്ങനെ പിരിച്ച് പിരിച്ച് പിരിച്ച് പോയി കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരും? പിരിക്കാൻ കഴിയാത്ത ബോധത്തിൽ എത്തിച്ചേരും. അത് കേവലം സങ്കല്പത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്താ പറയുന്നത്? മനനം എന്ന് പറയുന്നതാണ്. ഇത് ചിന്തയാണ്, ചിന്തയിലൂടെയാണ് ഇതിന്റെ തീരുമാനങ്ങളിൽ എത്തിച്ചേരും. അല്ലാതെ പുറമേ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പുറമേ നമ്മൾ ആ ചിന്തയെ ചിന്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങളെ എടുക്കും, അത്രേ ഉള്ളൂ. ഉദാഹരണങ്ങളും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണങ്ങളെടുക്കും പ്രപഞ്ചത്തിൽ. പക്ഷെ അതും കേവലം ചിന്തയ്ക്ക് വേണ്ടി മാത്രമാണ്. നമുക്ക് വളരെ പരിചയമുള്ള ചില ഉദാഹരണങ്ങൾ ചിന്തയ്ക്ക് സഹായമായിട്ട് എടുക്കും എന്നുള്ളതേ ഉള്ളൂ. അതും അന്നത്തെ മനുഷ്യന് പരിചയമുള്ള ചില ഉദാഹരണങ്ങൾ. ഒരു ഉദാഹരണം എടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഉദാഹരണമായിരിക്കും. അങ്ങനെയുള്ള ഉദാഹരണങ്ങളെ എടുത്തിട്ട് ചിന്തിക്കും. ആ ഉദാഹരണമാണ് ഈ നൂലും വസ്ത്രവും എന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം അത് ഉദാഹരണമായിട്ടെടുത്ത് ചിന്തിച്ചാണ് അവിടെ, അല്ലാതെ പ്രവർത്തിച്ചല്ല. ഇപ്പൊ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വസ്ത്രം എടുത്തിട്ട് നൂലെല്ലാം അഴിച്ചെടുക്കാം, പിന്നെ നൂലിനെ പഞ്ഞിയാക്കാം. അത് കഴിഞ്ഞാലോ പിന്നെ പ്രവർത്തിക്കാൻ പറ്റും? പിന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല. സാധിക്കുന്ന കാര്യം ഇന്ന് ആധുനിക ശാസ്ത്രത്തിന് കുറെയൊക്കെ പിന്നിലേക്ക് പോയി പരമാണു തലത്തിലൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പരീക്ഷണങ്ങൾ മറ്റൊക്കെ പണ്ട് ഇതിനൊന്നും യാതൊരു സാധ്യതയുണ്ടായിരുന്ന കാലം. അതുകൊണ്ട് ഇത് ഓരോന്നും വേറെ വേറെ വേറെ വേറെ ഇതാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് യുക്തിചിന്തയാണ്. ആത്യന്തികമെന്ന് ഞാൻ പറഞ്ഞില്ല. മനനം എന്ന് പറയുന്നത് എന്താണോ? യുക്തിചിന്തയാണ്. ആത്യന്തികൊണ്ട് ആത്യന്തികം എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അതുകൊണ്ടല്ല ഒരാൾ പറയുന്നത്. ആ യുക്തിചിന്തയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിനപ്പുറം എനിക്ക് ഒരു പ്രത്യേക അനുഭവം ഉണ്ടെന്ന് ഒരാൾ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. മറ്റൊരാളുടെ അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാൾക്ക് ക്ലെയിം ചെയ്യാം. ആ അത് പലതരത്തിൽ പറയും. അനുഭവം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്താ പറയുന്നത്, മനസ്സുകൊണ്ട് അറിയുന്നതാണ്. എന്നാ മനസ്സുകൊണ്ട് അറിയാത്തതിനെയും എന്തു പറയും, അദ്വൈതത്തിന് അനുഭവം എന്ന് പറയും. എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ്? അതുകൊണ്ടല്ല, നമ്മുടെ മനസ്സുകൊണ്ട് അറിയാത്തതിനെയും അദ്വൈതത്തിന് അനുഭവം എന്ന് പറയും. എന്തുകൊണ്ട്? ഇത്രയും കാലം കേട്ടിട്ട് എന്ത് മനസ്സിലാക്കി? ചോദിച്ചതിന് ഉത്തരം പറ. പാട്ട് പാടിയോണ്ട് കാര്യമൊന്നുമില്ല. അതായത് ആത്മാവ്, ആത്മാവ് എന്ന് പറയുന്നത് അനുഭവ സ്വരൂപമാണ്. മനസ്സിലായോ? ആത്മാവ് എന്ന് പറയുന്നത് അനുഭവ സ്വരൂപം എന്നാ പറയുന്നത്. സ്വയം പ്രകാശം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മൾ ചിന്തിച്ചറിയുന്ന അറിവല്ല എന്നും പറയാം. അപ്പൊ അതിനെ എന്തു പറയാം, അനുഭവം എന്ന് പറയാം. എന്തുകൊണ്ട്? ആത്മാവ് സ്വയം പ്രകാശമാണ്, അനുഭവ സ്വരൂപമാണ്. അപ്പൊ മനസ്സുകൊണ്ട് അറിയുന്നതല്ല. അതാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയൊക്കെ പോലെ നോക്കാൻ. അത് പറയുന്നത് എന്താണ്? ഇപ്പൊ കണ്ണ്, കണ്ണെന്ന് പറയുന്ന എപ്പോഴും ഇങ്ങനെ വസ്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് ശ്രദ്ധിച്ച് കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ കണ്ണുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരുന്നാൽ അതിനാണ് ഒഴിവിലൊടുക്കത്തിൽ ഉദാഹരണം പറയുന്നത് ഒരു കന്നിവാഴ എന്ന് വെച്ചാൽ കൊലയ്ക്കാത്ത വാഴ. അതിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പോളയായിട്ട് ഇളക്കി മാറ്റുന്നു. നമ്മുടെ കണ്ണ് എന്ത് ചെയ്യുന്നു, ഓരോ പോളയിലാണ്. കാരണം ഓരോ പോളയായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ഇളക്കി ഇളക്കി ഇളക്കി ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ പോളയും ഇളക്കി മാറ്റുന്നു. അവസാനം ഒരു കുരുന്ന് ഇലയായിരിക്കും അതിരിക്കും. അതിനെയും ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണിന് എന്ത് സംഭവിക്കും ആ സമയം? കണ്ണ് പ്രവർത്തിക്കാതിരിക്കും, നിശ്ചലമാവും. കണ്ണ് നിശ്ചലമാവുന്നതാണ്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് കണ്ണ്. ദൃക്കിന് തമിഴിൽ പറയുന്നത് കണ്ണെന്ന് തന്നെ. അതുകൊണ്ട് അവിടെ കണ്ണുപോൽ എന്നാണ് ഒഴിവിലൊടുക്കത്തിൽ പറയുന്നത്. കണ്ണുപോലെ എന്നുള്ളതിന് ഇപ്പൊ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുള്ള ഒടുങ്ങിയാൽ നിന്നിടും കണ്ണുപോൽ. കണ്ണുപോലെന്നാണ് ഒഴിവിലെടുക്കത്തിൽ. അതിനെ ഗുരു ഇവിടെ സംസ്കൃതത്തിലാക്കിയിട്ട് ദൃക്ക് പോലെന്നാക്കി. ദൃക്കെന്ന് വെച്ചാൽ കണ്ണ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. തൊട്ടെണ്ണും പൊരുളെന്ന് പറയുന്ന അവിടെ വാഴപ്പോളയെന്ന് പറഞ്ഞുകൂടെ അത് പറഞ്ഞു തന്നെയാണ്. ഇതിന് പിന്നെ ആൾക്കാർ എന്തൊക്കെയാ വ്യാഖ്യാനിച്ചുകൊണ്ട് പോകുന്നു. അപ്പോ കണ്ണിന് ഒരു നിശ്ചലാവസ്ഥയുണ്ട്, എണ്ണാതിരിക്കുന്ന അവസ്ഥ. അപ്പോ കണ്ണ് അങ്ങനെ നിശ്ചലമായിരിക്കുന്നത് പോലെ എന്തു വരുന്നു, ആത്മാവിനെ ദൃക്കെന്ന് പറയുന്നതാണ് കണ്ണ്. വീണ്ടും പൊട്ടത്തരം പറയുക. പണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഇത് ഇതേപോലെ തന്നെ വിശദീകരിച്ച് പഠിപ്പിച്ചാണ് എന്ന്. പണ്ട് ഇത് പറഞ്ഞപ്പോഴും ഇത് വളരെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞാണ്. എന്നിട്ടും ഈ മന്ദബുദ്ധികളുടെ തലയിൽ എന്നാ ഒരു വെളിച്ചം ഉണ്ടാകുന്നു. തൽക്കാലം ചിന്തിക്കാതിരുന്നിട്ട് ഞാൻ പറയുന്ന കേൾക്കാമോ? പറ്റുമോ? ചിന്തിക്കരുത്. ചിന്തിക്കാതെ ഞാൻ പറയുന്ന കേൾക്കാമോ? ചിന്തിക്കരുത്, ചിന്തിച്ചാ പോയി. മനസ്സിലായോ? ദീർഘം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? ഒരിക്കലും ശരിയാവുന്ന കേസല്ല ഇത്. ഒരു നടക്കൊന്നും പോകത്തില്ല. ദീർഘെന്ന് പറഞ്ഞാ കണ്ണെന്നാ പറഞ്ഞത് കേട്ടാ. പിന്നെ ആത്മാവിനോട് പോയി ഞാൻ പറഞ്ഞു തമിഴിൽ എഴുതിയിരിക്കുന്ന കണ്ണുപോൽ അതിന് ഗുരുദേവൻ ദീർഘെന്നാക്കിയെന്ന് ഞാൻ പറഞ്ഞോ? അപ്പൊ കണ്ണിനെയാണ് ദീർഘാക്കിയെന്ന് പറഞ്ഞോ? പിന്നെ എവിടെ നിന്ന് ആത്മാവ് വന്നു? ഇത്രയും കാലമായിട്ട് ഒടുങ്ങിയില്ല. ദൃക്ക് പോൽ എന്ന് വെച്ചാൽ കണ്ണ് പോൽ. അത് ഞാനീ പറഞ്ഞു ഉടൻ തന്നെ വേറെ എന്ന് പറയുമ്പോൾ ദേഷ്യം വരാതിരിക്കുന്ന എന്തോ എന്റെ പ്രായ കൂടുതലുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നു. ദൃക്ക് പോലെന്ന് വെച്ചാൽ കണ്ണുപോൽ. കണ്ണുപോലെന്ന് ഒഴിവിലൊടുക്കത്തി എഴുതി അതേ ശബ്ദത്തെ ഗുരുദേവൻ ഇവിടെ ദൃക്ക് പോലെന്നാക്കിയെന്നേ ഉള്ളൂ. മനസ്സിലായോ? പോലെ എന്ന് പറയുന്നത് എവിടെയാണ്? പോലെ എന്ന് പറയുന്നത് പോലെ എന്ന് പറയുന്നത് എവിടെയാണ് പറയുന്നത്? പോലെ ആ ഉപമ പറയുമ്പോഴാണ് പറയുന്നത്. ആ ഈ പറഞ്ഞത് തന്നെ ആഴിയും ഇരയും കാറ്റും ആഴവും പോലെ എന്നൊക്കെ പറയുന്ന അതൊരു ദൃഷ്ടാന്തമാണ്. ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ്. ചന്ദ്രനെ പോലെ നിന്മുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രനെ പോലെ നിന്മുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രനല്ല. അതാണ് അവിടെ പ്രാധാന്യം. ഇപ്പൊ ദീർഘം എന്ന് പറഞ്ഞാൽ എന്തല്ല? ആ എന്തുകൊണ്ട്? എന്തുകൊണ്ട് ആത്മാവല്ല? എന്തുകൊണ്ട്? എന്തുകൊണ്ട് ആത്മാവല്ല ദുഃഖം എന്ന് പറഞ്ഞ? കത്തുന്നില്ല, കത്തുന്നില്ല. ദൃക്ക് പോലെന്ന് പറയുന്നിടത്ത് ആ എന്തുകൊണ്ട് ദൃക്ക് എന്ന് പറയുന്ന ആത്മാവല്ല? പോലെ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് അതല്ലേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് തന്നെ പറഞ്ഞു ചോദിച്ചപ്പോ അത് പറഞ്ഞു. വീണ്ടും ചോദിക്കുമ്പോ മനസ്സവിടെ നിൽക്കുന്നു. പോലെ എന്ന് പറഞ്ഞാൽ ദൃക്കല്ല, ദൃക്ക് പോലെയാണ്. ദൃക്കിന് ആത്മാവെന്ന് അർത്ഥമുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. പറയുന്നതൊക്കെ ആദ്യം പറയുന്നത് കേൾക്ക. ആദ്യം ദൃക്കിനെന്താ അർത്ഥം പറഞ്ഞത്? കണ്ണ്, കണ്ണ് പോലെ എന്ന് പറഞ്ഞു. എങ്ങനെയുള്ള കണ്ണു പോലെ എന്നാണോ പറഞ്ഞത്? എണ്ണിക്കൊണ്ടിരിക്കുന്ന കണ്ണെന്നാണോ പറഞ്ഞത്? നിശ്ചലമായ കണ്ണുപോലെ, നിന്നിടും, നിന്ന കണ്ണ്, എണ്ണാതിരിക്കുന്ന കണ്ണ്, എണ്ണുന്ന കണ്ണല്ല, എണ്ണിക്കഴിഞ്ഞ് നിശ്ചലമായ കണ്ണ്, അതുപോലെ. ഇതിങ്ങനെ എന്താണ് ഷോർട്ട് ഹാൻഡ് എഴുതേണ്ട കാര്യമില്ല. നമ്മൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. എഴുതിയാൽ അത് എന്താണ്? മനസ്സൊരു വശത്തായിരിക്കും എഴുത്തുക. എന്തെങ്കിലും പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്യുക, മനസ്സിലാവില്ല. അപ്പൊ ഞാൻ പറയുന്ന മുഴുവൻ ഇരുന്ന് എഴുതരുത്. ഷോർട്ട് ഹാൻഡ് ഇല്ല. മലയാളം ഷോർട്ട് ഹാൻഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ശരി, മൊത്തം എഴുതണം. ആ പറയുന്ന പോയിന്റ് മാത്രം മനസ്സിലാക്കുക. ഇതിൽ എന്താ അത്രയും പ്രയാസമുള്ള കാര്യം തോന്നുന്നു? നികൃഷ്ടം പിണറായി വിജയൻ പറയുമ്പോൾ നികൃഷ്ട ജീവി എന്നൊക്കെ പറയുന്നത് നമ്മൾ നികൃഷ്ടമെന്നൊന്നും പറഞ്ഞില്ല. എന്താ നികൃഷ്ടം അവിടെ? സംസ്കൃതം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടിത്തട്ടി വരും, പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. മലയാളം മതി. ഇവിടെ എന്തോ നികൃഷ്ടം. അപ്പോ എന്താണ് എണ്ണുന്ന കണ്ണിനെ കുറിച്ചല്ല പറയുന്നത്? പിന്നെയോ എണ്ണിക്കഴിഞ്ഞ നിശ്ചലമായ കണ്ണ്. എന്തുകൊണ്ടാ അങ്ങനെ അർത്ഥം പറഞ്ഞത്? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും നിർക്ക് പോലെ എന്നുള്ളതിന് ഇങ്ങനെ ഒരു അർത്ഥം എന്തുകൊണ്ടാണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? പിന്നെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതുകൊണ്ടൊന്നും അല്ല. ഇത് ഒഴിവിലൊടുക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നോണ്ട് ഇങ്ങനെ അർത്ഥം പറഞ്ഞാണ്. അതാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. മനസ്സിലായോ? ഗുരുവിനെ വളരെയധികം സ്വാധീനിച്ച ഗുരുദേവ കൃതികളുടെ ഒരുപാട് ആശയങ്ങൾ ഒഴിവിലടുക്കത്തിൽ കിടപ്പുണ്ട്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഈ ഒഴിവിലെടുക്കുക എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ കൃത്യമായ ട്രാൻസ്ലേഷനാണ് വേണ്ടത്. വ്യാഖ്യാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ കാട് കയറി വേറെ പല കാര്യങ്ങളും പോകും. നേതി നേതിയൊക്കെ അവരും ഇവിടെ അതൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവമേ ഇതിനകത്തില്ല. നിങ്ങൾ ഏത് വ്യാഖ്യാനം എടുത്തു നോക്കിയാലും എല്ലാത്തിനും നേതി നേതി. ഈ നേതി നേതി എന്തെന്നും ഈ പോങ്ങന്മാർക്കറിയിക്കും. അത് വേറൊരു പ്രശ്നം. അപ്പോ എങ്ങനെയാണോ കണ്ണ് നിശ്ചലമാകുന്ന ഒരു ഉദാഹരണം മാത്രം അത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നേതി നേതിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? എണ്ണിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ തീർന്നാൽ കണ്ണ് എണ്ണാതെ നിശ്ചലമാകുന്നു. അതുപോലെ അതുപോലെ ഇനി വേറൊരു കാര്യം പറയണം. അതുപോലെ നിശ്ചലമാകുന്നു. എന്ത് നിശ്ചലമാകുന്നു? ഉള്ളം, മനസ്സ്. എവിടെ നിശ്ചലമാകുന്നു? നിന്നിൽ എന്ന് വെച്ചാൽ ഈശ്വരൻ എന്ന് വെച്ചാൽ ആത്മാവോ ഈശ്വരനോ ബ്രഹ്മമോ എന്ത് വേണോ പറയാം, സച്ചിദാനന്ദോ. അതിൽ മനസ്സ് നിശ്ചലമാകണം, ഒരാഗ്രഹമാണ്. ഇത്രയേ ഉള്ളൂ. മനസ്സ് പരമാത്മാവിൽ നിശ്ചലമാകണം. ഏതുപോലെ? കണ്ണെങ്ങനെയാണോ എണ്ണിക്കൊണ്ടിരിക്കുന്ന കണ്ണ് എണ്ണം തീർന്നപ്പോ നിശ്ചലം. അത് അപ്പോൾ നമുക്കിവിടെ ഒരു സംശയം വരുന്നത് ഒരു അപൂർവമായ ഒരു കാര്യത്തെ ദൃഷ്ടാന്തമായിട്ടിരിക്കുന്നു. സാറിന് അങ്ങനെ കാരണം സാഹിത്യത്തിന്റെ നിയമം അനുസരിച്ചാണെങ്കിൽ അപൂർവങ്ങളായ ഒന്നിനെ ദൃഷ്ടാന്തമായി കൊണ്ടുവരാൻ പാടില്ല. കാരണം ഇത് ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് നേതി നേതി മണ്ണാങ്കട്ട അതിലൊക്കെ പോകുന്നു. പക്ഷേ ഗുരു എന്തുകൊണ്ടെടുത്തു? ഒഴിവിലൊടുക്കത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്ന എന്താണ്? ആത്മാവിനെ അറിയാൻ കഴിയത്തില്ല മനസ്സുകൊണ്ട്. അതാ പറയുന്നത്. ഒഴിവിലൊടുക്കത്തിൽ പറയുന്നത് അങ്ങനെയാണ്. ആത്മാവിനെ മനസ്സുകൊണ്ട് അറിയാൻ കഴിയുന്നില്ല. കാരണം ആത്മാവെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്ന പോലെ എന്താണ്? മനസ്സ് ഒടുങ്ങുന്ന ഇടമാണ് ആത്മാവ്. ആ രീതിയിലാണ്. എന്നാലും അവിടെ പറയുന്നത് മനസ്സ് ഒടുങ്ങുന്ന ഒരു സ്ഥാനമാണെങ്കിലും എന്ത് ചെയ്യുന്നു? ജ്ഞാനികൾ ആത്മാവിനെ മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നു. അത് പറയാനൊന്നും കഴിയത്തില്ല. അത് മനസ്സടങ്ങുന്ന ഇടമാണ്. ആത്മാവെന്ന് പറയുമ്പോൾ അവിടെ മനസ്സ് ഇല്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ പറയുന്ന കാര്യം. എന്നാലും മറ്റുള്ളവർക്ക് അതിനെ ഉപദേശിക്കാൻ കഴിയും. അത് എങ്ങനെ അത് നിശ്ചലമാകുന്നു, മനസ്സെങ്ങനെ നിശ്ചലമാകുന്നു, അതിന് തന്നെയാണ് അവിടെയും ഉദാഹരണം പറഞ്ഞത്. വാഴപ്പോള പിരിച്ചു മാറ്റുമ്പോൾ എങ്ങനെയാണോ കണ്ണ് എണ്ണൽ നിർത്തി നിശ്ചലമാകുന്നു, അതുപോലെ മനസ്സെന്ത് ചെയ്യുന്നു. ഇനി മനസ്സിലേക്ക് വരുമ്പോൾ എന്താണ്? മനസ്സ് ഈ വിഷയങ്ങളെല്ലാം ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സ് എന്ത് ചെയ്യുന്നു? ആ മനസ്സ് നിശ്ചലമാക്കുകയാണ്. അത് എന്ത് ചെയ്തു ഗുരു? ഈ ഒഴിവിലെടുക്കവും വാസിഷ്ഠവും രണ്ടിലും കൂടെ ആശയങ്ങളെ യോജിപ്പിച്ചിരിക്കുകയാണ് അവിടെ. വാസിഷ്ഠത്തിലാണ് പറയുന്നത്. എന്താണ്? ആത്മാവിൽ നിന്ന് മനസ്സ് സ്പന്ദിച്ചു വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആത്മാവിൽ മനസ്സ് അസ്പന്ദമാകുന്നു. ഇതവിടുത്തെ ആശയമാണ് സ്പന്ദം. അത് ഈ സ്പന്ദം എന്ന് പറയുന്ന അതിൽ വരുന്നത് കാശ്മീരി ശവിസത്തി എന്ന് വരുന്ന സ്പന്ദകാരിക സ്പന്ദം എന്ന് പറയുന്ന അവിടുത്തെ സ്പന്ദവാർത്തികം. സ്പന്ദം എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രധാനമായ ചർച്ചയാണ് സ്പന്ദിക്കുക. അപ്പം മനസ്സ് അതുപോലെ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ മനസ്സ് എന്താണ് സ്പന്ദിക്കാതിരിക്കുക, കണ്ണ് ചലിക്കാതിരിക്കുന്ന പോലെയാണ്. അവിടെ ഈ നേരി നേരിയായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം മനസ്സ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സെല്ലാം നമ്മുടെ മനസ്സിപ്പോ ചിന്തിക്കുന്നു. ബ്രഹ്മത്തെക്കുറിച്ചും വാഴപ്പുളയെക്കുറിച്ചും അതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സ് എന്താകുന്നു? നിശ്ചലമാകുന്നു. എവിടെ നിശ്ചലമാകുന്നു? ആത്മാവിൽ, നിന്നിൽ. അപ്പൊ പിന്നെ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? കാരണം മനസ്സെന്ന് പറയുന്നത് ചലനമാണ്. മനസ്സെന്ന് പറയുന്നത് എന്താണ്? ചലനം. ചലനം ഇല്ലെങ്കിൽ എന്തില്ല? മനസ്സില്ല. പിന്നെ എന്താ ഉള്ളത്? ആത്മാവ്. ഇത്ര നിസ്സാരമായ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാവുന്നുള്ള കാര്യമാണ് അവിടെ നേരി നേരി അത് ഇതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കാട് കയറി പോകുന്നു. ഇങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത് ക്ലാസ് കേൾക്കാറ്. അത് മനസ്സിലാകത്തോണ്ട് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ആൾക്കാർക്ക്. കേട്ടിട്ടുണ്ട് ഇതൊക്കെ നേരി നേരി നേരി എന്ന് കേട്ടിട്ടുണ്ട്. അത് അദ്വൈതികൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അറിയത്തില്ല. അതുകൊണ്ടാണ് അതെടുത്ത് പറയുന്നത്. അതുമായിട്ട് ഒരു ബന്ധമുണ്ട്. സാമ്പ്രദായികം കേട്ടതൊന്നുമില്ല. ഒന്ന് സാമ്പ്രദായികമല്ല. എങ്ങനെ? അത് സാമ്പ്രദായികമല്ല, വിവരക്കേട്. നിങ്ങളെ പോലെയുള്ള ആൾക്കാരല്ലേ ആൾക്കാരെ പഠിപ്പിക്കുന്നത്? ആണോ അല്ലേ? പ്രധാന ടോപ്പിക് ഇതാണ് എല്ലാരും പഠിപ്പിച്ച്. എത്ര പേരെ വഴിയാധാരമാക്കി ഇവിടെ വരുന്ന എത്ര എണ്ണത്തിന് വഴി എത്തിക്കുന്നുണ്ട്? നേരം വഴി എന്ന് പറഞ്ഞിട്ട് നേരല്ലാത്ത വഴി പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുന്ന ഇതാണല്ലേ. അതൊക്കെ പറഞ്ഞത് ശരിയെന്നാ. അതൊക്കെ ഗുരുവിനെ പൊക്കും, അല്ലെങ്കിൽ കച്ചവടം നടക്കത്തില്ല. നമ്മുടെ വിശ്വാസം വ്യാപാരം നടക്കണമെങ്കിൽ ഗുരുവിനെ പൊക്കിയാലേ പറ്റും. അതൊക്കെ എനിക്കറിയാം. അത് തന്നെ, അത് നമ്മുടെ ഈ വിശ്വാസ വ്യാപാരത്തിന്റെ ഒരു ഭാഗമാണ്. അത് പറഞ്ഞുകൊണ്ടിരുന്നാല് കച്ചവടം നടക്കത്തുള്ളൂ. എന്താണ് അതല്ല വിശ്വാസ വ്യാപാരം. അതിലിങ്ങനെ ഗുരുവിനെ പൊക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്നാലേ പറ്റും. കാരണം വിശ്വാസികളല്ലേ വരുന്നു, അവരുടെ ബിസിനസ് നടത്തുന്നു. അപ്പോ അതിന് പറയാം, അതിനൊന്നും കാര്യമില്ല. അങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടണ്ട. നേരാൻ വഴി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന നേരായ വഴിയാണോ ഇപ്പൊ ഈ പറഞ്ഞതുവര്? ദീർഘം എന്ന് വെച്ചാൽ ആത്മാവെന്നല്ലേ പറഞ്ഞു കൊടുത്ത ഇതുവരെ? കണ്ടാ ഓന്ത് മാറുന്ന പോലെ മാറുന്നത്. മനുഷ്യന്റെ വാക്ക് മാറുന്നതിന് സെക്കൻഡുകള് മതി. അല്ല, നിന്നോടൊപ്പം തർക്കിച്ച ശരി ശരി സമ്മതിച്ചു സമ്മതിച്ചു. ഇതുവരെ പറഞ്ഞല്ല ഞാൻ വിഴിഞ്ഞു. ഇത് ഇത്രയേ ഉള്ളൂ. ആര് അതെന്താണെന്ന്? ശരി, അത്രയും പറഞ്ഞ ദോഷം. എന്താണെന്ന് അവർ ചോദിച്ചെന്ന് പറയും. ദൃക്കം ചോദിച്ച എന്ത് പറയും? പറയോ സത്യമായിട്ട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയാം, ഞാൻ ഇത്രയും പറഞ്ഞ് ചുരുക്കി രണ്ടു വരി പറയണം. ചഞ്ചലമായ മനസ്സ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മറ്റൊന്നില്ല, ഉണ്മയായിരിക്കുന്ന ഒന്ന് മാത്രം. ശരി, പറഞ്ഞതിന് ദോഷമൊന്നുമില്ല. ആ പദ്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ശരിയല്ലേ? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പോലെ തുടങ്ങിയാൽ നിന്നെ നിർക്കുമ്പോൾ ഉള്ളം നിന്നിൽ അസ്പന്ദമാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് ആ വരി ഓരോ വാക്കുകളുടെ അർത്ഥം ചേർത്ത് പറഞ്ഞു. ഇനി ആൾക്കാരെ വഴി തെറ്റിക്കാൻ പാടില്ലല്ലോ. കണ്ണവശേഷിക്കുന്നതെന്നാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ കണ്ണവശേഷിക്കും. കണ്ണവശേഷിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞത്. ആ എന്ന് പറയുന്നത് കണ്ണ് നിശ്ചലമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ് നിശ്ചലമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ട് ചലനമില്ല? ആ എണ്ണം വസ്തുക്കളില്ലാത്തോണ്ട് അത് തന്നെ. പിന്നെ എന്തുകൊണ്ട് കണ്ണ് ചലിക്കുന്നില്ല? അത് തന്നെ. എന്തുകൊണ്ട് ചലിക്കുന്നില്ല? എന്തുകൊണ്ട് എണ്ണുന്നില്ല? എണ്ണാത്തത് കൊണ്ട് കണ്ണെന്തായി? അതിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ല, നിശ്ചലമായി. ആ ബാക്കി അത്രേ ഉള്ളൂ. ഇവിടെ പറഞ്ഞ് ശരിയാ, ബാക്കിയുടെ പറ. നിശ്ചലമായി പോലെ, അത് പ്രത്യേകം പറയണം. പോലെ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അത് തന്നെ പോലെ എന്ന് പറഞ്ഞാൽ. അത് ശരി, പോലെ എന്ന് പറഞ്ഞാ എന്തിനാ പോലെ എന്ന് പറഞ്ഞത്? ഒരു ഉപമ, ഒരു ഉപമയെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ ഏതാണ് ഉപമ? തൃക്കെന്ന് വെച്ച അത് തന്നെ. ഇവിടെ ഉപമ എന്താണ്? അങ്ങോട്ടൊന്നും പോകണ്ട, ഈ പറഞ്ഞിടത്ത്. ഉപമ എന്താണ്? ഇവിടുത്തെ ഉപമ എന്താണ്? കണ്ണ്. പിന്നെ പോരെ എന്ന് പറയണ്ട, ഉപമ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചലമായ കണ്ണാണെന്ത് ഉപമ? നിശ്ചലമായ കണ്ണാണ് ഉപമ. ബാക്കി ആ നിശ്ചലമായ കണ്ണ് പോലെ ഉള്ളതെന്ന് വെച്ചാൽ മനസ്സെന്ന് പറഞ്ഞു കൊടുക്കുക. ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. അന്ധക്കരണം എന്ന് പറഞ്ഞ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവും. ഇവിടെ വരുന്ന ആൾക്കാർ, നമ്മൾ ഇവിടെ വരുന്നവരെ വഴി കയറി പിടിക്കുകയല്ലേ ചെയ്യുന്നു. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സെന്ന് പറയും. മനസ്സ് അവരൊന്നും ബ്രഹ്മവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളല്ല. മനസ്സെന്ന് പറഞ്ഞാൽ മതി. മനസ്സ് ബാക്കിയുടെ അതി നോക്കിപ്പറ, പദ്യത്തിൽ നോക്കിപ്പറ. മനസ്സ് നിന്നിലെന്ന് വെച്ചാ ദൈവത്തിൽ എന്നങ്ങ് പറഞ്ഞാ മതി. ദൈവത്തെയല്ലേ ഇവിടെ പറയുന്നത്? ദൈവത്തിൽ, ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവദേശകം തന്നെ പറഞ്ഞിരിക്കുന്നു, ദൈവമേ എന്നല്ലേ പറയും. പിന്നെ ബാക്കിയൊക്കെ പറഞ്ഞ ആത്മാവ് എന്നൊക്കെ പറഞ്ഞ പിന്നെ ആൾക്കാരാകെ കുഴപ്പത്തിലാവും. ദൈവത്തിൽ സ്പന്ദമായിരിക്കാന്ന് വെച്ചാൽ, എന്ന് വെച്ചാൽ സ്പന്ദിക്കാതിരിക്കാന്ന് പറഞ്ഞ ആ എന്ന് പറ, ചലിക്കാതിരിക്കണം എന്നാര് പറയുന്നു? ഗുരു എഴുതി. ഇപ്പം ഇത് അതല്ല, ഇതിപ്പോ നമ്മളീ പദ്യം ഒരാൾ ചെന്ന് പ്രാർത്ഥിക്കുന്നവൻ പറയും. ആരാണോ പ്രാർത്ഥിക്കുന്നത് അവൻ പറയും. ഭക്തൻ പറയുന്നു എന്ന് പറയാം. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും, മനസ്സ് നിശ്ചലമാകണം. ഇതാണ് ഇത് ആൾക്കാരോട് പറയാൻ. എന്തുകൊണ്ട് എല്ലാവരുടെ മനസ്സും ഇങ്ങനെ അവിടെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്? സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഇങ്ങനെ മനസ്സ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് മസാല കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വിടണം. അങ്ങനെയൊക്കെ ചേർത്തിട്ട് പറയണം. നിങ്ങളുടെ മനസ്സെല്ലാം എവിടെ ഒടുങ്ങണം? ദൈവത്തിൽ ഒടിഞ്ഞ് നിങ്ങൾക്ക് സുഖം. അതാണ് അവസാനം പറഞ്ഞ എന്താണോ, വാഴണം വാഴണം. അവസാനം ആഴണം വാഴണം. ആ അതെ തന്നെ, അതോടെ ചേർത്തോ സുഖം. അത് ചേർത്തോ, അതിന് കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു സുഖം, നിത്യം വാഴണം, സുഖം വാഴണം, അതൊക്കെ ചേർത്തോ. അതും ഇതുമെല്ലാം കൂടെ ചേർത്തിട്ട് അപ്പോ മനുഷ്യർക്കെല്ലാം എന്തോരും കേൾക്കുമ്പോ ഒരു സമാധാനം വേണം. മനസ്സ് ദൈവത്തിൽ നിശ്ചലമാകുന്നതാണ് ഇനി പറയുന്നത്. അത് തന്റെ ഒരു ആഗ്രഹമാണ്, ഭക്തന്റെ ആഗ്രഹമാണ്, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയാണ്. അവിടെ ഈ എന്താണ് നേതി നേതിയും ദൃദൃശ്യ വിവേകവും ഇങ്ങനെയുള്ള ഒരു ഏർപ്പാടും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഇവിടെ അത് വേണമെങ്കിൽ ഇപ്പൊ സമയമില്ല, അടുത്ത ദിവസം പറയാം. ഇതും അതുമൊക്കെ തമ്മിലുള്ള വ്യത്യാസം, ഇതെല്ലാം വേറെ ഗുരു പറഞ്ഞപോലെ തന്നെ എന്താണ് അദ്വൈതത്തെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പല ഉപായങ്ങളുണ്ട്, പ്രക്രിയകളുണ്ട്. അതിൽ ഒന്നാണ് ഈ പറഞ്ഞത്. മറ്റൊന്നാണ് ഇപ്പൊ ഇവിടെ ഗുരു പറഞ്ഞത്, എന്താണ് അവയവ അവയവി കൽപ്പന എന്ന് പറയുന്നത്. അവയവ അവയവി കൽപ്പന, എനിക്കൊന്ന് അതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് ഇതെന്ന് ഇപ്പൊ പറഞ്ഞു. കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ ഇങ്ങനെ പറഞ്ഞു, അവിടെ നേതി നേതി ഒന്നും കൊണ്ടുവരാതെ എന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. മനസ്സിലായോ? മനസ്സ് ശാന്തമാവണം, മനസ്സടങ്ങണം, മനസ്സ് സ്വസ്ഥമാവണം, ഇതൊക്കെ മനുഷ്യർ ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നമ്മളത് കൂടുതൽ ടെക്നിക്കലായി അതിന്റെ അദ്വൈതത്തിലേക്കൊന്നും പോകാതെ തന്നെ മനുഷ്യനോട് പറഞ്ഞാലും ഈശ്വരനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് എന്ത് ചെയ്യും, ശാന്തമാകുമെന്ന് ഇത്രയും പറഞ്ഞാൽ തന്നെ മതി. അതിനുള്ള കാര്യം ഇതിനകത്തുള്ളൂ, അത് പറഞ്ഞാൽ മതി. പിന്നെ അത് ഗുരു ഒരു ശാസ്ത്രത്തിന്റെ ഒരു പ്രക്രിയ അനുസരിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരു ദിവസം മുഴുവൻ പ്രസംഗിക്കാനുള്ള ഈ നാല് വരിയിലുണ്ട്, മനസ്സിലായോ? ഈ ഒരു പോയിന്റിൽ പിടിച്ചാൽ മതി, മിക്കവാറും ഉള്ളവന്മാരെല്ലാം വീഴും. അതെ.